നമ്മൾ ചെല്ലേറും വ്യക്തിഭാഗത്തിലല്ലേ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വ്യക്തികളിൽ ഭേദമുണ്ട്, ജാതിയിൽ ഭേദമുണ്ട്. ഇത് പറയുമ്പോൾ ഒരു ജാതി തുകിൽ ഭേദമുണ്ട്. ഒരു ജാതിക്കുള്ളിൽ ഭേദം വരത്തില്ല. ഒരു ജാതി എന്ന് പറയുമ്പോൾ അതൊന്നാണ്, എന്നാൽ ജാതികൾ തമ്മിൽ ഭേദം വരാം. മനുഷ്യജാതി വരെ, മൃഗജാതി വരെ, അങ്ങനെ. ഇവിടെ പറയുന്നത് ഇല്ല, ജാതിയിലൊന്നുണ്ടോ വല്ലതിൽ ഭേദമോർത്തി എന്ന് പറയാം. ഒരു ജാതിക്കകത്ത് ഭേദമില്ല. എന്ത് ഭേദമില്ല? ജാതി ഭേദമില്ല എന്നാണ്. ഇനി ഒരു ജാതിക്കകത്ത് ഭേദമില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഒരു ജാതിക്കകത്ത് പലതരത്തിലുള്ള ഭേദമുണ്ട്. ഇപ്പൊ മനുഷ്യജാതി, അതിനകത്ത് എത്രയോ ഭേദങ്ങളുണ്ട്. ആണ് പെണ്ണ് എന്നുള്ള ഭേദമുണ്ട്. വൃദ്ധന്മാർ, യുവാവ്, ശിശുക്കൾ, ഇങ്ങനെ ഭേദമുണ്ട്. ഒരു ജാതിക്കകത്തും പലതരത്തിലുള്ള ഭേദങ്ങൾ വരാം. ഇവിടെ എന്താ പറയുന്നത്? ഒരു ജാതിക്കകത്ത് ജാതി കൊണ്ടുള്ള ഭേദം, അതാണ് പറയുന്നത്. മറ്റ് ഭേദങ്ങൾ വന്നോട്ടെ എന്നാണ്. പിന്നെ ജാതിക്കകത്ത് ഭേദം വരുന്ന എങ്ങനെ? ജാതിക്കകത്ത് ഭേദം, അത് വ്യക്തികൾ ഭേദമാകുന്നതുകൊണ്ട് ഭേദം വരാം. ഒരു വ്യക്തിയെപ്പോലെയല്ല വേറൊരാൾ. ഒരാൾ കറുത്തിരിക്കും, വേറൊരാൾ വെളുത്തിരിക്കും. ഒരാൾ പൊക്കമുള്ളവനാണ്, ഒരാൾ പൊക്കമില്ലാത്തവനാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ജാതിക്കകത്ത് ഭേദമില്ലെന്നല്ല, ജാതിക്കകത്ത് വ്യക്തികളെ ആശ്രയിച്ച് ഭേദം വരാം. ജാതിക്കകത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പല ഗ്രൂപ്പുകൾ വരാം, പലതരത്തിലുള്ള ഭേദങ്ങൾ വരാം. ഒരു ജാതിക്കകത്ത് തന്നെ ഗുണവും കർമ്മവും അനുസരിച്ച് ഭേദം വരാം, അതൊക്കെ സംഭവിക്കാം. പക്ഷേ ജാതിഭേദം ഒരു ജാതിയിൽ, പല ജാതി വന്നാലേ ജാതിഭേദം വരും, അങ്ങനെ ഒരു ജാതിഭേദം. ഇത് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന എന്തുകൊണ്ട്? ഇതുവിൻ്റെ ആ കാലഘട്ടത്തിലായി ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ ജാതിഭേദമാണ്. അതായിരുന്നു ഗുരുതരമായൊരു വിഷയം. ജാതിഭേദം കൊണ്ടുവരുന്ന പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ജാതിയിൽ ഉള്ളിൽ ജാതിഭേദം ഒരിക്കലും വരത്തില്ല. അപ്പോൾ എന്താണ് ജാതി എന്ന് ആദ്യം തീരുമാനിക്കുന്നത്. അപ്പം മനുഷ്യജാതിയാണ്. ഇനി അതിനുള്ളിൽ ജാതിഭേദമില്ല, നിലവിലിരിക്കുന്ന ഒന്നും ജാതികളെ അല്ല. എന്നാൽ വ്യക്തിഭേദം വരാമോ? വരാം. അല്ല, ഒരു ഭേദമില്ലെന്നല്ല പറയുന്നു. ഒരു ജാതിക്കുള്ളിലുള്ള വ്യക്തികൾക്ക് ഭേദം വരാം. ഇത് രണ്ടുമാണ് ഇവിടെ ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം. ഒന്നാമത്തെ പദ്ധതി പറഞ്ഞത് എന്താണോ, മനുഷ്യന് ഒരു ജാതിയേ ഉള്ളൂ, അതുകൊണ്ട് മനുഷ്യന് ജാതിഭേദമില്ല. അവസാനത്തെ പദ്ധതി പറയുന്നത് എന്താണോ, മനുഷ്യരുടെ ഇടയിൽ ജാതിഭേദമുള്ള ഒരു ജാതി ഉള്ളതെങ്കിലും മനുഷ്യരുടെ ഇടയിൽ ഭേദം വരാം, അത് വ്യക്തിഭേദമാണ്. നമ്മൾ അറിയുന്ന അനുഭവിക്കുന്നതാണ് വ്യക്തിഭേദം. ഇത് രണ്ടും അംഗീകരിക്കണം. അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ പറയുന്ന അബദ്ധമായിരിക്കും. അതുകൊണ്ട് ഒന്നാമത്തതും അവസാനത്തും ഒരേ കാര്യമല്ല പറയുന്നത്. പഴയകാലത്തെ പാഠങ്ങളിൽ ഒരിടത്ത് ഈ അവസാനത്തെ പദ്യം ഇല്ലായിരുന്നു. അവസാനത്തെ പദ്യം വേണ്ടതാണ്, എന്നാലേ ഈ കൃത്യമായി എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവും. അപ്പം മനുഷ്യരുടെ ഇടയിൽ ജാതിഭേദത്തെ നിഷേധിക്കുകയും വ്യക്തിഭേദത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പം മനുഷ്യരെല്ലാം ഒന്നാണെന്ന് പറയുമ്പം എന്തടിസ്ഥാനത്തിൽ ഒന്നാവും എന്നുള്ളതാണ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നൊക്കെ പറയുമല്ലോ, എന്തടിസ്ഥാനത്തിൽ ഒന്നാവും? ഒന്നാകുന്ന മനുഷ്യൻ ഒരു ജാതി എന്നുള്ള അടിസ്ഥാനത്തിലേ ഒന്നാവും. അടിസ്ഥാനത്തിലാണ് ഒന്നാകുന്നത്. ബാക്കി പലതാകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനെ എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞാണ് വ്യക്തിഭേദം എന്ന് പറയുന്നത്. മനുഷ്യരെല്ലാം ഒന്നായി കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിഭേദത്തെ അംഗീകരിക്കരുതെന്നല്ല, വ്യക്തിഭേദമുണ്ട്. ജാതിയിൽ വേറെ ജാതിയില്ലാത്തതുകൊണ്ട് ഭേദവുമില്ല. ഇതാണ് ഈ പറയുന്ന സിദ്ധാന്തം. ഇത് രണ്ടും കൂടെ ചേർത്താലേ അത് പൂർണ്ണമാവും, ആദ്യവും അവസാനം. അപ്പോൾ അതിലാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഗുണകർമ്മങ്ങൾ മനുഷ്യരിലുണ്ട്. ഗുണകർമ്മങ്ങൾ ഭിന്നങ്ങളാണ്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യന് ഭേദം കൽപ്പിക്കാം. പക്ഷേ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് എന്ത് കൽപ്പിക്കാൻ പറ്റിയില്ല? ജാതിയെ തീരുമാനിക്കാൻ പറ്റിയില്ല. അതാണ് ഇവിടെ വ്യക്തിഭേദത്തെ അംഗീകരിച്ചിരിക്കുന്നത്. വ്യക്തികൾ ഭേദമാകുന്നതിന് പല കാരണങ്ങളും ഉണ്ടാകും. ഞാൻ ചിന്തിക്കും പോലെയല്ല നിങ്ങൾ ചിന്തിക്കുന്നു, ഞാൻ സംസാരിക്കും പോലെയല്ല നിങ്ങൾ സംസാരിക്കുന്നു, അതുപോലെ എൻ്റെ കർമ്മമല്ല നിങ്ങളുടെ കർമ്മം, എൻ്റെ സ്വഭാവമല്ല നിങ്ങളുടെ സ്വഭാവം. ഇങ്ങനെ പലതരത്തിലുള്ള ഭേദങ്ങൾ വരാം. ഗുണകർമ്മം അനുസരിച്ചും ഭേദം വരാം മനുഷ്യരുടെ. പക്ഷെ അതൊന്നും മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജാതിയുടെ ഇടയ്ക്ക് ജാതിഭേദത്തെ ഉണ്ടാക്കും. അതുകൊണ്ട് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യരിൽ വിഭാഗമില്ലെന്നല്ല പറയുന്നത്, ഗ്രൂപ്പ് അതുണ്ട്. അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വർണ്ണം, അത് വളരെ പ്രധാനമായി ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് വീണ്ടും പറയും. വർണ്ണത്തിന് ശങ്കരാചാര്യരെ പോലെയുള്ള ആചാര്യന്മാരിൽ അർത്ഥം പറഞ്ഞിരിക്കുന്ന ജാതി എന്നാണ്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജാതി അങ്ങനെ ഒന്നില്ല, അത് അബദ്ധമാണ്. ശങ്കരാചാര്യർ പറയുന്നുണ്ടില്ലെന്നല്ല, ഗീതയിൽ പറയുന്നുണ്ട് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള വർണ്ണം. ശങ്കരാചാര്യരും പറയുന്നുണ്ട് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള വർണ്ണം, അതായത് ജാതി എന്ന് പറയും. ഗുരു അതിനെ അംഗീകരിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ഈ വ്യത്യാസം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നവർ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള വർണ്ണത്തെ അംഗീകരിക്കുന്നു. ഈ വർണ്ണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല, അതാണ് പ്രശ്നം. വർണ്ണമെന്ന് പറയുന്നത് ജാതിയാണെന്നുള്ള കാര്യം അവർക്കറിയത്തില്ല. അപ്പോൾ അവിടെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? ഗീതയിലും മഹാഭാരതത്തിലും നിരവധി പുരാണങ്ങളിൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള വർണ്ണത്തെ അംഗീകരിക്കുന്നുണ്ട്. പ്രാചീന ആചാര്യന്മാരെല്ലാം അത് അംഗീകരിക്കുന്നുണ്ട്. അത് ശങ്കരാചാര്യ പോലെയുള്ളവരെല്ലാവരും വർണ്ണം ജാതി എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഒരു ജാതിഭേദം മനുഷ്യരുടേതിലുണ്ടോ? ഉണ്ടോ? ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജാതിഭേദം മനുഷ്യരുടെ ഇടയിലുണ്ടോ? ഉം ശാസ്ത്രങ്ങളിൽ പറയുന്നേ ഉള്ളൂ, ഗുരു അത് അംഗീകരിക്കുന്നില്ല. കാരണം ഒരു ജാതിയായതുകൊണ്ട് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജാതി ഭേദത്തെ അംഗീകരിക്കുന്നു. ശരി, ഇനി ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജാതിഭേദത്തെ അംഗീകരിക്കുന്നില്ല, ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള വർണ്ണഭേദത്തെ ഗുരു അംഗീകരിക്കുന്നുണ്ടോ? ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള വർണ്ണം അത് അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള വർണ്ണഭേദത്തെ അംഗീകരിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള വർണ്ണഭേദം ഗുരു സ്വീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? വർണ്ണം ജാതിയുടെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്, ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള വർണ്ണഭേദത്തെ ഗുരു അംഗീകരിക്കുന്നുണ്ട് എന്നാണ്. വ്യക്തികളിൽ ഭേദമുണ്ടെന്ന് പറഞ്ഞു, അതിൽ തർക്കമുള്ള കാര്യമാണ്. പല രീതിയിലും വ്യക്തികളിൽ ഭേദം വരാം. എന്തുകൊണ്ട്? അതായത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള വർണ്ണമെന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, നാല് വർണ്ണമെന്ന് പറയുന്നു. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വർണ്ണം എന്ന് പറയുമ്പോൾ നാല് വർണ്ണങ്ങളെ പറയുന്നു. അപ്പോ മനുഷ്യരുടെ ഇടയിൽ അങ്ങനെയുള്ള ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള മനുഷ്യനെ നാലായി തിരിക്കുക. വർണ്ണമെന്ന് തന്നെ ഇരുന്നോട്ടെ, എൻ്റെ പേര് മാറ്റലില്ല. മൊത്തം മനുഷ്യരെയും ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വർണ്ണങ്ങളായി തിരിക്കുക എന്ന് വെച്ചാൽ വർണ്ണത്തിന് പേരുണ്ട്. എന്താണ്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇങ്ങനെ നാലായി തിരിക്കുക. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് തിരിക്കുന്നത്. ആ വർണ്ണം എന്തോ ആയിക്കൊള്ളട്ടെ. അപ്പോൾ അങ്ങനെ ഒരു വർണ്ണ വിഭജനം ഗുരുവിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് സ്വീകരിക്കാൻ പറ്റും. എന്തുകൊണ്ട്? എന്തുകൊണ്ട് അതിൽ പെടാത്തവരാകും? അവരിൽ എല്ലാ മനുഷ്യരിലും എന്തെങ്കിലും ഗുണവും കർമ്മവും കാണത്തില്ല. ഒന്ന്, ഈ ഗുണകർമ്മങ്ങൾ ഗുണവും പ്രവൃത്തി അനുസരിച്ചുള്ള വർണ്ണം എന്ന് പറയുന്നത് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഭാരതത്തിൽ നിലനിന്നിരുന്ന ഒരു സമൂഹത്തെ കണ്ടുകൊണ്ടുണ്ടാക്കിയാണ്. കേവലം ഗുണവും കർമ്മവും എടുക്കട്ടെ, പൂജ ചെയ്യുന്ന ഒരു ഭാഗം, യജ്ഞമൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗം, അവരെ ജന്മം കൊണ്ടെടുക്കണ്ട, അവരുടെ കർമ്മം കൊണ്ടും അവരുടെ സ്വഭാവം അനുസരിച്ച് ബ്രാഹ്മണർ, യുദ്ധം ചെയ്യുന്നവർ, രാജ്യം സംരക്ഷിക്കുന്നവർ ക്ഷത്രിയർ, കൃഷിയും കച്ചവടവും ചെയ്യുന്നവർ വൈശ്യർ, പിന്നെ ഈ ശൂദ്രരെന്ന് പറയുന്നത് ഈ പറയുന്ന നാല് വർണ്ണക്കാർക്കും സേവ ചെയ്യുന്നവരാണ്, ദാസ്യവൃത്തി ചെയ്യുന്നവരാണ്. അവിടെയാണ് പ്രശ്നം. അവർക്ക് അവരുടെ ജോലി എന്ന് പറയുന്നത് എന്താണോ, ഈ നാല് കൂട്ടർക്ക് സേവ ചെയ്യുകയാണ്. അവരെല്ലാം സേവകരാണ് നാല് കൂട്ടം. അപ്പൊ ഇന്നത്തെ ചാതുർവർണ്ണിവാദികൾ പറയുന്നത് എന്താണ്? ഈ സേവ ചെയ്യുന്നവരെല്ലാം ശൂദ്രന്മാരാണെന്നാണ്. ആർഷ സംസ്കാരവാദികൾ പറയുന്നതാണ്. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി സേവ ചെയ്യുന്നവരെല്ലാം ശൂദ്രന്മാർ, അതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗം ഉണ്ടെന്നാണ്. സേവ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ അവർ ഉദ്ദേശിക്കുന്നത്? ആർക്ക് സേവ ചെയ്യുന്നു? അപ്പോ ഇങ്ങനെ നാല് വിഭാഗത്തിന് സേവ ചെയ്യുന്ന ഒരു വിഭാഗം, അങ്ങനെ ഒരു വിഭാഗം ഇന്ന് സമൂഹത്തിൽ ഉണ്ടാകും. നാല് വിഭാഗങ്ങൾക്ക് സേവ ചെയ്യാൻ വേണ്ടി ഒരു വിഭാഗം, അങ്ങനെ ഒരു വിഭാഗം സമൂഹത്തിൽ ഉണ്ടാകും? ഇല്ല, പണ്ടുണ്ടായിരുന്നു. അപ്പൊ സേവ ചെയ്യുന്ന വിഭാഗം എന്ന് ചോദിച്ചാൽ അവിടെ ചോദ്യം വരും, ആർക്ക് സേവ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് ഈ നാല് വിഭാഗങ്ങൾക്ക്, നാല് വർണ്ണങ്ങൾക്ക് സേവ ചെയ്യുന്നവരെന്നാണ്. അപ്പൊ നാല് വർണ്ണങ്ങൾക്ക് സേവ ചെയ്യുന്ന ഒരു വിഭാഗം ഇന്നില്ല. അപ്പൊ പിന്നെ ശൂദ്രൻ ആരെ വിളിക്കും? ഇനി നാല് വിഭാഗങ്ങൾക്കല്ല, സമൂഹത്തിന് സേവ ചെയ്യുന്നവരാണെന്ന് എടുക്കുകയാണെങ്കിൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഒക്കെ അവൻ്റെ പ്രവൃത്തി കൊണ്ട് സമൂഹത്തെ സേവിക്കുകയാണ്. അപ്പൊ എല്ലാവരും ശൂദ്രരല്ലേ? സമൂഹത്തെ ഒന്നായിട്ട് എടുത്തിട്ട് അപ്പൊ എല്ലാവരും സേവ ചെയ്യുകയാണ്. എന്താ വ്യത്യാസം? അപ്പൊ ഇന്ന് ആർഷ സംസ്കാരവാദികൾ പറയുന്ന ഇതാണ്, ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി. സേവ ചെയ്യുന്നവരെയാണ് ശൂദ്രന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പറയുന്നത് വളരെ അടിസ്ഥാനപരമായി തെറ്റാണ്. പണ്ട് ശരിയായിരുന്നു, സേവ ചെയ്തവരാണ് ശൂദ്രന്മാർ. ഇന്നാ പറയുന്നതിൻ്റെ ഒരർത്ഥമില്ല. കാരണം ഇന്ന് എല്ലാ മനുഷ്യരും എന്ത് ചെയ്യുന്നു? അവരവരുടെ ഓരോ താല്പര്യങ്ങളനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇനി സമൂഹത്തിന് മൊത്തം സേവയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്വമുണ്ട്. ശൂദ്രൻ്റെ മാത്രം ജോലിയല്ല. ശൂദ്രനെ സംബന്ധിച്ചിടത്തോളം ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും വേണ്ടി ജോലി ചെയ്യുക, അങ്ങനെ ഒരു ശൂദ്രൻ അത് പണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നില്ല. സമൂഹത്തിന് സേവ ചെയ്യണമെങ്കിൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എല്ലാം ചെയ്യണം. സമൂഹത്തിന് സേവ ചെയ്യണം, അപ്പൊ എല്ലാവരും എന്തായി? ശൂദ്രന്മാരായി. അപ്പോ ഈ പറയുന്ന സേവ ചെയ്യുന്നത് ശൂദ്രന്മാർ, ചിലർ പറയുന്ന അങ്ങനെയല്ല, പ്രതിഫലം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവനാണ് ശൂദ്രനം. ഇനി ന്യായീകരിക്കാൻ പറയുകയാണ്, പ്രതിഫലം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവൻ ശൂദ്രൻ, അതാണ് ശൂദ്രൻ എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ചോദിക്കാം, വൈശ്യൻ കൃഷി ചെയ്യുന്നു, വിളവുണ്ടാതിരിക്കാനാണോ കൃഷി ചെയ്യുന്നത്? രാജാവ് രാജ്യം ഭരിക്കുന്നു, ഫലം വേണ്ടെന്ന് വെച്ചിട്ടാണ് രാജ്യം ഭരിക്കുന്നത്. പൂജാരി പൂജ ചെയ്യുന്നു, ഫലം വേണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോ എല്ലാവരും ശൂദ്രന്മാരല്ലേ? അപ്പൊ പിന്നെ എവിടെയാ ഫലത്തെ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം മാത്രമായിട്ട് വരുന്നു? അപ്പൊ ഈ വച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ എന്താണ്? ഗുണവും കർമ്മവും അനുസരിച്ച് വർണ്ണമെന്ന് പറഞ്ഞാലും ശരി, അത് നിലനിൽക്കുന്ന കാര്യമില്ല. അതിന് ഒരിക്കലും മനുഷ്യരെ നാലായിട്ട് വിഭജിക്കാനേ പറ്റത്തില്ല. ഇത് തികച്ചുണ്ടാക്കി വെച്ചത് എന്താണ്? മനുഷ്യൻ്റെ മേൽക്കോയ്മയെ സ്ഥാപിക്കാൻ വേണ്ടി, കുറച്ച് പേരെ അടിമകളാക്കാനും വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു വ്യവസ്ഥയാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, ശൂദ്രൻ മൂന്ന് വർണ്ണങ്ങളുടെ ഈ സേവ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാതെ മനുഷ്യ സമൂഹത്തിൻ്റെ സേവ ചെയ്യാനല്ല പറഞ്ഞു. മേൽജാതികളെന്ന് അവൻ വിശ്വസിക്കുന്നവർക്ക് സേവനം ചെയ്യാനാണ്. അപ്പൊ സേവന പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു ഇന്നത്തെ സാമൂഹ്യ ജീവിതവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതും പഴയകാലത്തെ ഒരു ചൂഷണ വ്യവസ്ഥിതിയാണ്. അത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് എന്ന് പറയുന്നതിനൊന്നും യാതൊരു അർത്ഥമില്ലാത്ത കാര്യമാണ്. ആരാണ് ശൂദ്രൻ എന്ന് ഉള്ള പ്രശ്നം. വരും. പിന്നെ ചെറുത് പറയുക എന്താണോ, നിശൂദ്രൻ തന്നെ ശൂദ്രൻ എന്ന് ചാതുർഭൂർണിക്കാർ പറയുന്നതാണ്. ശൂദ്രൻ തന്നെ പൂജ ചെയ്തു കഴിഞ്ഞാൽ ബ്രാഹ്മണനാവുന്നു. അതായത് ശൂദ്രൻ പൂജ ചെയ്താൽ ബ്രാഹ്മണനാവും എന്നാണ്. അപ്പൊ അവിടെ ശൂദ്രൻ പൂജ ചെയ്താൽ ബ്രാഹ്മണനാവും. അപ്പൊ ഈ ശൂദ്രൻ പൂജ ചെയ്താൽ ബ്രാഹ്മണനാവും എന്ന് പറയുന്നിടത്ത് ശൂദ്രൻ ആരാ? അവിടെ പറയണ്ടേ, ശൂദ്രൻ പൂജ ചെയ്ത ബ്രാഹ്മണനാവും. പൂജ ചെയ്തില്ലെങ്കിൽ അവനെങ്ങനെയാ ശൂദ്രനാവും? അവനെങ്ങനെ എന്തടിസ്ഥാനത്തിൽ ശൂദ്രൻ എന്ന് വിളിക്കുന്നു? പൂജ ആ എന്ന് പറയാം. ഒരു അർഷസംസാരവാദികൾ പറയും ബ്രാഹ്മണൻ പൂജ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവൻ ശൂദ്രനാവും, ശൂദ്രൻ പൂജ ചെയ്തു കഴിഞ്ഞാൽ ബ്രാഹ്മണനാവും. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കണമല്ല, പൊരുത്തക്കേട്. എൻ്റെ പൊരുത്തക്കേട് എങ്ങനെയാണ്? ആദ്യം പൂജ ചെയ്യാത്ത ബ്രാഹ്മണനെ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ പൂജ ചെയ്യാത്ത ബ്രാഹ്മണൻ എന്ന് പറയുന്നിടത്ത് ആ ബ്രാഹ്മണൻ ആരാണ്? അതെങ്ങനെ കണ്ടുപിടിക്കും? അതാദ്യം ജന്മം കൊണ്ട് ബ്രാഹ്മണനെ കണ്ടുപിടിക്കണം. പൂജ ചെയ്യാത്ത ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ജന്മം കൊണ്ട് ബ്രാഹ്മണനായിരിക്കുന്നവനെ അംഗീകരിച്ചിട്ടാണ് പിന്നെ നോക്കുന്നത് അവൻ പൂജ ചെയ്യുന്നോ ഇല്ലയോ. അപ്പോൾ പറയേണ്ടി വരും, ജന്മം കൊണ്ട് ബ്രാഹ്മണനായവൻ പൂജ ചെയ്താൽ ബ്രാഹ്മണനാകും, ഇല്ലെങ്കിൽ ശൂദ്രനാകും. അവിടെയും എന്ത് ചെയ്യുന്നു? ജന്മം കൊണ്ട് ബ്രാഹ്മണ്യത്തെ അംഗീകരിക്കുകയാണ്. അതുപോലെ തന്നെ പറയുന്നു ഇവൻ ശൂദ്രനാണ്, പൂജ ചെയ്താൽ ബ്രാഹ്മണനാകും. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നു? ജന്മം കൊണ്ട് അവനെ ശൂദ്രനെന്ന് പറയുകയാണ്, പൂജ ചെയ്തുകൊണ്ട് അവനെ എന്താക്കുന്നു? ബ്രാഹ്മണനാക്കുന്നു. അവിടെ എന്താ ചെയ്യുന്നത്? ജന്മം കൊണ്ട് ബ്രാഹ്മണനെയും ശൂദ്രനെയും അംഗീകരിച്ചിട്ട് പിന്നെ അവൻ്റെ കർമ്മം കൊണ്ട് അവനെ തരംതിരിക്കുകയാണ്. ഇതൊക്കെ വളരെ അപ്രായവും അശാസ്ത്രീയവും യാതൊരു എന്താണ് ബോധമില്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നതാണ്. അപ്പൊ ഗുണകർമ്മം കൊണ്ട് ഈ നാല് വർണ്ണത്തെ ഒരിക്കലും തീരുമാനിക്കാനേ കഴിയത്തില്ല, നാല് വർണ്ണമായി തീരുമാനിക്കാൻ കഴിയത്തില്ല. പിന്നെ എന്താണ് പറയാം, പഴയ കാലത്ത് ഇങ്ങനെ നാല് ജാതി ഉണ്ടായിരുന്നു, അത് പറയാം, അതുണ്ടായിരുന്നു. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ അവരുടെ തൊഴിലുകൾ ഇന്നതൊക്കെയായിരുന്നു. ശൂദ്രൻ എന്ത് ചെയ്യണം? ബാക്കിയുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യണം. അവൻ ആ ജാതി പറന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ബ്രാഹ്മണൻ ആ ജാതി പറന്നുകൊണ്ടാണ് പൂജ ചെയ്യുന്നത്. അപ്പൊ ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജാതി എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ജാതിയിൽ പിറന്നവൻ, പൂജ ചെയ്ത് അവൻ ബ്രാഹ്മണനാവണമെന്നാണ്, ഇല്ലെങ്കിൽ ബ്രാഹ്മണനാകില്ല എന്നാണ്. അപ്പൊ അവൻ്റെ ജാതി തീരുമാനിക്കുന്ന എന്തുകൊണ്ടാണ്? അവൻ്റെ ജന്മം കൊണ്ടാണ്. പിന്നെ അവൻ ആ പ്രവൃത്തി ചെയ്താൽ അവനെ ബ്രാഹ്മണനെന്ന് പറയും, ഇല്ലെങ്കിൽ അവനെ ശൂദ്രനെന്ന് പറഞ്ഞാലും അവൻ ബ്രാഹ്മണൻ തന്നെ, കാരണം അവൻ ബ്രാഹ്മണനായി ജനിച്ചു കഴിഞ്ഞു. ബ്രാഹ്മണനായി ജനിച്ചു കഴിഞ്ഞു പിന്നെ ശൂദ്രൻ എന്ന് വിളിച്ചിട്ട് എന്താ കാര്യം? ക്ഷത്രിയനായി ജനിച്ചു കഴിഞ്ഞു പിന്നെ അവൻ്റെ ജോലി യുദ്ധം ചെയ്യുക. അപ്പോൾ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വർണ്ണം എന്ന് പറയുന്നത് തികച്ചും അശാസ്ത്രീയമായൊരു കാര്യമാണ്, ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റിയൊരു കാര്യമാണ്. പിന്നെ മനുഷ്യൻ്റെ ഗുണകർമ്മങ്ങൾ മാറിക്കൊണ്ടിരിക്കും, ചിലപ്പം നല്ല ഗുണം ചിലപ്പം മോശം ഗുണം ഇതൊക്കെ വരും. പിന്നെ ചില വ്യക്തികളിൽ നല്ല ഗുണം കൂടുതലായിരിക്കും, അതും അംഗീകരിക്കാം, മോശം ഗുണം കുറവായിരിക്കും. അതെല്ലാം വ്യക്തിനിഷ്ഠമായി മാത്രമേ ഇരിക്കത്തുള്ളൂ. അതിനെയും ജാതി വ്യവസ്ഥയുമായിട്ട് ഒരിക്കലും ബന്ധിപ്പിക്കാൻ പറ്റത്തില്ല. ഇനി ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ജാതി ആയിട്ട് മനുഷ്യരെ തിരിക്കണമെങ്കിൽ അത് നാലിലൊതുങ്ങത്തില്ല. നാല് ജാതിയായിട്ടല്ല, നൂറുകണക്കിന് ജാതികളായി മാറും. കാരണം മനുഷ്യൻ്റെ ഗുണകർമ്മങ്ങൾ നൂറുകണക്കിനാണ്. കാരണം മനുഷ്യൻ്റെ തൊഴിൽ മേഖല എന്ന് പറയുന്ന ഒരുപാട് വികസിച്ചിരിക്കുകയാണ്, പഴയതുപോലെ. പണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്താണ്, കുറച്ച് പേര് പൂജാരിമാർ, കുറച്ച് പേര് പിന്നെ രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാർ, കുറച്ച് പേര് കൃഷിയും കച്ചവടം ചെയ്യുന്ന കുറച്ച് സമ്പന്നർ, പിന്നെ ഇവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു വലിയ സമൂഹം. ഇന്നങ്ങനെയല്ല. ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് എല്ലാവരും അവരവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. എല്ലാ വ്യക്തികളും അവനവൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവനവൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുത്തം പ്രവർത്തിക്കുമ്പോഴാണ് സമൂഹത്തിന് നന്മയുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്നവരെ എങ്ങനെ നാല് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും? മൂന്ന് വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു വർഗം ഇല്ലാത്തിടത്തോളം കാലം ചാതുർവർണ്ണയം എന്ന് പറയുന്നത് നടക്കത്തേയില്ല. നിങ്ങൾ എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും ശരി, നിഷ്കാമകർമ്മമെന്നോ ആഗ്രഹത്തോടി കർമ്മം ചെയ്യുന്നു, എന്തൊക്കെ വ്യാഖ്യാനിച്ചാലും ശരി, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നാല് വർണ്ണങ്ങളെന്ന് പറയുന്നത് ഒരു തരത്തിലും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇന്ന് ശാസ്ത്രങ്ങളല്ലാതുണ്ട് ഇല്ലെന്നല്ല പറയും, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്നല്ല പറയും. പിന്നെ ഗീതയെ വ്യാഖ്യാനിക്കുമ്പോഴോ ഒരു പ്രശ്നം വരും. ഗീതയെ വ്യാഖ്യാനിക്കുമ്പോൾ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നാല് വർണ്ണം ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, അതങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും, വേറെ രീതിയിലും വ്യാഖ്യാനിക്കാൻ പറ്റും. ഗീതയിലെങ്ങനെയാ പറയുന്നത്? നാല് വർണ്ണങ്ങൾ ഗുണങ്ങളും കർമ്മവും അനുസരിച്ച്. പക്ഷേ അത് അശാസ്ത്രീയമാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഒരു കാരണവശാലും അതിനെ യോജിപ്പിക്കാൻ പറ്റത്തില്ല. നാല് ജാതി എന്ന് പറയുന്ന ഒരു സിസ്റ്റമേ ശരിയാവില്ല. അപ്പൊ അത് പൂർണ്ണമായും തള്ളിക്കളയേണ്ടതാണ് ഇന്നത്തെ കാലം. ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഞാൻ നാല് ജാതി എന്ന് പറയുന്ന ഗീതയിൽ പൂർണ്ണമായും തള്ളിക്കളഞ്ഞേ പറ്റും. ആ ഭാഗമേ തള്ളിക്കളയേണ്ടത്. കാരണം അതി പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിൽ ചേരുന്ന കാര്യമല്ല. ഒരു തരത്തിൽ എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച ഞാൻ ഒരുപാട് വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. അതങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും, അത് എഴുതിയിരിക്കും പോലെ വ്യാഖ്യാനിക്കാൻ പറ്റും. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നാല് വർഷം. അത് അന്നത്തെ ചുറ്റുപാടിൽ അന്നത്തെ മനുഷ്യർക്ക് വേണ്ടി പറഞ്ഞാൽ മനുഷ്യൻ അങ്ങ് ജീവിച്ചിരുന്നു. അന്ന് തന്നെ അത് അപ്രായോഗികമായിരുന്നു. അപ്പൊ ഇന്നത്തെ കാലത്ത് സമൂഹം ഇത്രയും വികസിക്കുകയും മനുഷ്യന്റെ കർമ്മമണ്ഡലങ്ങൾ ഇത്രയും മാറുകയും ചെയ്തു കഴിഞ്ഞപ്പോ ഗുരുദാനം പറഞ്ഞ ഒരു എഞ്ചിനീയർ, ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വളരെ ബൗദ്ധികമായ ശേഷി കഴിവ് ഒക്കെ ആവശ്യമുള്ള ഒരു മേഖലയാണ് എഞ്ചിനീയറിംഗ്. അപ്പൊ ഈ പറയുന്ന ഗുണകർമ്മ വിഭാഗം അനുസരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ എഞ്ചിനീയർ എന്ന് പറയുന്നത് എന്താണ്, പണ്ട് ശൂദ്രന്മാരിൽ പെടുന്നവരാണ്. എന്തുകൊണ്ട്? അവരാണ് വീടൊക്കെ കെട്ടുന്നത്, വീടൊക്കെ നിർമ്മിക്കുകയാണ് അവരുടെ ജോലി. ആശാരിമാർ, കല്ലാശാരിമാർ, മറ്റ് ആശാരിമാർ, ഇവരൊക്കെ ശൂദ്രന്മാരാണ്. അപ്പോ പിന്നീട് അതിനൊരു ശാസ്ത്രമുണ്ടായി, അതൊക്കെ ബ്രാഹ്മണരുമൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ചാതുർവർണ്ണ വ്യവസ്ഥ അനുസരിച്ച് വരുമ്പം ബ്രാഹ്മണന്റെ ജോലി എന്താണ്? യജ്ഞങ്ങളും മറ്റും ചെയ്യുകയാണ്, എഞ്ചിനീയറിംഗ് പഠിക്കുകയല്ല. ക്ഷത്രിയനാണെങ്കിലോ രാജ്യം ഭരിക്കുക, യുദ്ധം ചെയ്യുക, അതൊക്കെയാണ്. വൈശ്യൻ കൃഷിയും കച്ചവടവുമൊക്കെയാണ്. പിന്നെ ഇത്തരം പണികളെല്ലാം ചെയ്യുന്നത് എന്താണ്? വീട് വയ്ക്കൽ പോലുള്ള പണി ചെയ്യുന്നത് ശൂദ്രന്റെ പണിയാണ്. അപ്പോ ശൂദ്രനാണ് അപ്പൊ എഞ്ചിനീയർ. എഞ്ചിനീയർ എന്ത് ചെയ്യണം? എഞ്ചിനീയറിംഗ് ചെയ്യേണ്ടത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ എന്ന് പറയുന്ന നാല് കൂട്ടരുടെ സേവയായിട്ടാണ്, അവരെ സേവിക്കാൻ വേണ്ടിയാണ് അവൻ ആ പണി ചെയ്യേണ്ടത്. ഈ നാല് കൂട്ടർക്ക് വേണ്ടി ഇന്ന് ഏതെങ്കിലും എഞ്ചിനീയർ പണി ചെയ്യൂ? സമൂഹത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ശരി, അവന് വേണ്ടിയല്ല ചെയ്യേണ്ടത്, മറ്റ് മൂന്ന് പേർക്ക് വേണ്ടിയിട്ടാണ്. അവനും കൂടെ ചേർന്നാണ് സമൂഹം, സമൂഹത്തിന് വേണ്ടിയല്ല ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ സേവയെന്നാ പറയും. ഇന്നങ്ങനെയല്ല, ഇന്ന് ആണെങ്കിൽ ഇപ്പൊ ബ്രാഹ്മണൻ പൂജ ചെയ്യുന്നെങ്കിൽ അവൻ മറ്റ് നാല് കൂട്ടരുടെയും സേവയായിരിക്കണം, മൂന്ന് പേരുടെയും. ക്ഷത്രിയൻ രാജ്യം ഭരിക്കുകയാണെങ്കിൽ മറ്റ് മൂന്ന് പേരുടെയും സേവയാണ്. വൈശ്യൻ കൃഷി കച്ചവടം ചെയ്യണമെങ്കിൽ മറ്റ് മൂന്ന് കൂട്ടരുടെയും സേവയായിരിക്കും. അതേ ശൂദ്രനും അത്രയ്ക്കുള്ള കടപ്പാടേ ഉള്ളൂ. അപ്പോ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് എന്ന് പറയുന്നത് തികച്ചും അസംബന്ധമായ ഒരു കാര്യമാണ് ചാതുർവർണ്ണിയം എന്ന് പറയുന്നത്. അപ്പോ എഞ്ചിനീയറിംഗ് അവിടെ പെടുത്തേണ്ടി വരും, ശൂദ്രനിൽ പെടുത്തേണ്ടി വരും. കാരണം മറ്റു മൂന്നിനും അവർക്ക് ഇടമില്ല. എന്നിട്ട് അയാൾ എന്ത് ചെയ്യണം? ഈ മൂന്ന് പേർക്കും വേണ്ടി പ്രവർത്തിക്കണം, അവന് വേണ്ടിയൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ആരെങ്കിലും അംഗീകരിക്കൂ? അതുപോലെ ഏറ്റവും അശാസ്ത്രീയമായ അടിസ്ഥാനം ഇതാണ്, ശൂദ്രൻ മറ്റുള്ളവർക്ക് സേവ ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ളവരോ? അല്ല, വ്യവസ്ഥ തന്നെ അടിസ്ഥാനപരമായി തെറ്റാണ്. അങ്ങനെ ഒരു വ്യവസ്ഥ ഒരിക്കലും ആർക്കും ക്രമീകരിക്കാൻ പറ്റത്തില്ല. സമൂഹത്തിൽ ഒരിക്കലും ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ നാല് വർണ്ണങ്ങൾ ഒരിക്കലും ആർക്കും വേർതിരിക്കാൻ പറ്റില്ല. ഗുണകർമ്മങ്ങൾ മാറുന്നു, അതനുസരിച്ച് പ്രവൃത്തി ചെയ്യുന്നു, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഗുണകർമ്മങ്ങൾക്ക് മാറുന്നു, പ്രവൃത്തി മാറുന്നു എന്നുള്ളതല്ല വിഷയം. ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നാല് വർണ്ണങ്ങളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് വിഷയം. ആ നാല് വർണ്ണം നിലനിൽക്കില്ലെന്നുള്ളതാണ്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ്റെ പ്രവൃത്തി എടുക്കുകയാണെങ്കിൽ നൂറ് വർണ്ണങ്ങളാവും. നാലാകുന്ന എങ്ങനെ? ഒരുപാടാവും. അപ്പോൾ ആരെ നിങ്ങൾ ബ്രാഹ്മണൻ എന്ന് വിളിക്കും, ആരെ ശൂദ്രനെന്ന് വിളിക്കും? ശൂദ്രനെന്ന് ആരെ വിളിക്കും? ശൂദ്രനെന്നോ ബ്രാഹ്മണനെന്നോ വിളിക്കാൻ ഒരാളില്ലാതെ വരും, അതാണ് പ്രശ്നം. അപ്പോൾ തികച്ചും അശാസ്ത്രീയവും അടിസ്ഥാനരഹിതവുമാണ് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വർണ്ണം എന്ന് പറഞ്ഞാലും, ജാതി എന്ന് ഞാൻ പറയുന്നില്ല, വർണ്ണമെന്ന് പറഞ്ഞാലും അത് അബദ്ധമാണ്. അങ്ങനെ ഒരു വിഭജന സമൂഹത്തിൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വർണ്ണവിഭജനം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യരെ കാറ്റഗറി ഉണ്ടാക്കുകയാണ്. അത് നാലിൽ ഒതുങ്ങത്തില്ല. ഇപ്പൊ എഞ്ചിനീയർ ഒരു വിഭാഗമാണ്, ഡോക്ടർ ഒരു വിഭാഗമാണ്. അപ്പൊ ഈ നാലിന് പുറത്തു പോകും അതൊക്കെ. ശാസ്ത്രജ്ഞൻ സയന്റിസ്റ്റ് എന്നുണ്ട്. സയന്റിസ്റ്റ് ഒരു വിഭാഗമാണ്, അതേതെയ്പ്പെടും? ബ്രാഹ്മണപ്പെടുത്തണമെങ്കിൽ അവൻ പൂജ ചെയ്യണം, യജ്ഞം ചെയ്യണം. അത് ചെയ്യുന്നുണ്ടോ സയന്റിസ്റ്റ്? അന്നത്തെ തൊഴിൽ വിഭജനം അനുസരിച്ച് അപ്പോഴത്തെ ആൾക്കാർ ബുദ്ധിയിൽ പോയി ഉദിച്ച ഒരു കാര്യം എന്നുള്ളതല്ലാതെ അതിന് ഇന്നത്തെ സമൂഹമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായി? ഇപ്പൊ സയന്റിസ്റ്റിനെ ഏരിപ്പെടുത്തും, ബ്രാഹ്മണനെ ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം പൂജ ചെയ്യുന്നില്ല. ഈശ്വരൻ ഈശ്വരനെ പോലെ ഇവരല്ലേ ഉണ്ടാക്കിയത്? പിന്നെ ഈശ്വരൻ എങ്ങനെ ഉണ്ടാക്കുന്നു? കവിര അവരോ ബ്രഹ്മ എന്നല്ലേ പറഞ്ഞിരിക്കുന്നു? ഈ പറഞ്ഞ ഈശ്വരനെ ഇവരുണ്ടാക്കിയില്ലേ? കഥാപാത്രമല്ലേ? ആ ഈ പറയുന്ന ഇതൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞവർ ഈശ്വരനെ ഉണ്ടാക്കിയവരാണ് ഈ ആൾക്കാർ പുരോഹിതന്മാർ. ആ നമ്മളൊക്കെ ഇങ്ങനെ പറയുമെന്ന് അറിയണ്ടായിരുന്നു. അതുപോലും അറിയില്ലാത്ത പൊട്ടനല്ലേ ഈശ്വരൻ. ഇവരി പറയുന്ന ഈശ്വരൻ, ഇവർ പറയുന്ന തരത്തിലുള്ള ഈശ്വരൻ, ഈ അസംബന്ധങ്ങളൊക്കെ പറഞ്ഞ ആളാണ്. ഇപ്പൊ സയന്റിസ്റ്റ് ബ്രാഹ്മണനാകാൻ പറ്റില്ല, ക്ഷത്രിയനാകാൻ പറ്റും, അയാൾ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. വൈശ്യനാകാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ മൂന്ന് ജാതിക്കാരെ സേവിക്കുന്ന ആളാണോ? അല്ല. അയാൾ അയാളുടെ അതിൻ്റെതായ ഒരു ഫീൽഡുണ്ട് അവിടെ. അവർക്ക് അങ്ങനെ എത്രയോ എത്രയോ എത്രയോ തൊഴിൽ മേഖലകളുണ്ട്. അപ്പൊ നാല് വർണ്ണം എങ്ങനെ ശരിയാവും, നാല് വിഭാഗം എങ്ങനെ ശരിയാവും? ഇന്നത്തെ തൊഴിൽ മേഖല അനുസരിച്ച് എങ്ങനെ ശരിയാവും? ഒരിക്കലും ശരിയാവത്തില്ല. പിന്നെ മൂന്ന് കൂട്ടർക്ക് സേവ ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടർ, ഇന്നങ്ങനെ കിട്ടും ആരെങ്കിലും? പിന്നെ ശൂദ്രൻ എങ്ങനെ വരും? എന്തടിസ്ഥാനത്തിൽ ശൂദ്രൻ എന്ന് പറയും? ശൂദ്രൻ എന്ന് പറയുന്നൊരു ഭാഗമേ ഇന്ന് ഇല്ല. ആരെയും അങ്ങനെ പരിഗണിക്കാൻ പറ്റില്ല. കാരണം ആരും മറ്റൊരാൾക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്, അവനവന് വേണ്ടിയിട്ടാണ്. ഇനി മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അവിടെ തനിക്ക് മേലുള്ള രണ്ടോ മൂന്നോ ജാതിക്കാർക്ക് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്ന ആര്. എന്നിട്ടും ഇന്നും എന്ന് പറയുന്നു, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നാല് വർണ്ണങ്ങളുണ്ടെന്ന് പറയുന്നത് പറയുന്നവരുണ്ട്. ബ്രാഹ്മണൻ ക്ഷത്രിയും വൈശ്യനും പരമാബദ്ധമാണ്. പണ്ടിങ്ങനെ ഒരു വ്യവസ്ഥ നിലനിന്നിരുന്നു, അതിനെ ന്യായീകരിക്കുന്നതിനും സാധൂകരിക്കുന്നതിനും പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ച്, അതൊക്കെ ശരിയാണ്. പക്ഷേ അതുമല്ല, അന്ന് ഇവരത് എഴുതിയപ്പോ ഈ ഭാരതത്തിന് പുറത്തുള്ള ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നു എന്നോ അവരുടെ തൊഴിലെന്തെന്നോ ഇവർക്ക് വല്ല ബോധമുണ്ടായിരുന്നു. ഇവർ കാണുന്ന മനുഷ്യരെന്ന് പറയുന്നത് ഈ ഈ ഒരു ഭൂമിയിൽ കിടക്കുന്ന ആൾക്കാരെ കണ്ടുകൊണ്ടാണ് ഇവരിതൊക്കെ എഴുതുന്നത്. ഇതിന് പുറത്തും മനുഷ്യരെന്നുണ്ടായിരുന്നു, അതിനെക്കുറിച്ചൊന്നും ഇവർക്കും ഒരു ധാരണയില്ലായിരുന്നു. അവരുടെ തൊഴിലിനെക്കുറിച്ച് ധാരണയില്ലായിരുന്നു, അവരെങ്ങനെ ജീവിക്കുന്നു ധാരണയില്ലായിരുന്നു. അപ്പോ ഇന്ന് ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുമ്പോൾ ലോകത്തെ എല്ലാ മനുഷ്യരെയും കണ്ടുകൊണ്ടേ ഒരു സിദ്ധാന്തം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താണ് ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നാല് വർണ്ണമെന്ന് പറഞ്ഞാലും ജാതി എന്ന് പറഞ്ഞാലും എല്ലാം പരമ അബദ്ധമാണ്. എന്നാൽ ഗീതയിൽ അതുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഗീത അങ്ങനെ പറയുന്നു, അത് ശരിയാണ്. പക്ഷേ അത് അന്നത്തെ ഒരു വളരെ പ്രാകൃതമായൊരു കാഴ്ചപ്പാട് എന്നുള്ളതല്ലാതെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഇന്നത്തെ തൊഴിൽ വിഭജനം അനുസരിച്ച് ഈ ചാതുർവർണ്ണി നാല് വർണ്ണമെന്ന് പറയുന്നതിന് യാതൊരു ബന്ധമില്ലാതെ തികഞ്ഞ അസംബന്ധമാണ്. പിന്നെ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് എന്ന് പറയും. ഇപ്പൊ ഏതെങ്കിലും ഒരു ശൂദ്രൻ പൂജ പഠിച്ച് ചെയ്തിട്ട് പറയും ഞാൻ ബ്രാഹ്മണനാണ്, ഇതുകൊണ്ട് എന്താ പ്രയോജനം? പൂജ പഠിച്ച് ചെയ്തിട്ട് അവൻ ബ്രാഹ്മണനാണെന്ന് പറയുന്നതുകൊണ്ട് എന്താ അതിനെന്താ അർത്ഥമാണ്? അർത്ഥമില്ല. അതായത് നിലവിലിരിക്കുന്ന ജാതി വ്യവസ്ഥയെ അംഗീകരിക്കുകയാണെങ്കിൽ അവൻ ശൂദ്രൻ തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. ഇനി ആ ജാതി വ്യവസ്ഥയെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒരുതൻ പൂജ പഠിച്ചിട്ട് അത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവനൊരു തൊഴിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അവനെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്തുകൊണ്ട്? ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യശൂദ്രൻ എന്ന് പറയുന്നൊരു വ്യവസ്ഥ ഇന്നില്ല, അങ്ങനെ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഇല്ല. പിന്നെ സ്വയം ഞാൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ട് എന്താ കഥ? ഒരർത്ഥമില്ല. അവൻ ജാതി അംഗീകരിക്കുകയാണെങ്കിൽ എന്താണോ ഇപ്പൊ ഈഴവൻ ജാതി അവൻ അംഗീകരിക്കുന്നു, ഞാൻ ഈഴവനാണ്. അവൻ പൂജ പഠിച്ച് എന്നിട്ട് പറയുന്നു ഞാൻ ബ്രാഹ്മണനാണെന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? ഈ പറയുന്ന ബ്രാഹ്മണൻ എന്ന് പറയുന്ന നാല് വർണ്ണം എന്നുള്ളതാണ്. ഈ നാല് വർണ്ണത്തിൽ പെടും. ഇല്ല, ജാതി അംഗീകരിക്കുകയാണെങ്കിൽ അവന് ഈഴവൻ തന്നെ, നായർ തന്നെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെയാണ്, പറയരാണ്, പൊലയരാണ്, ഇതൊക്കെയാണ്, വേറെ ഒന്നുമല്ല. അപ്പൊ അത് തീർച്ചയായും അസംബന്ധമായൊരു കാര്യമാണ്. പിന്നെ വേറൊന്ന്, പഴയകാലത്ത് ധരിച്ചിരുന്നത് ഈ പൂജ ചെയ്യുന്ന വലിയ കൂടി എന്തോ നല്ല പ്രവൃത്തി എന്നാണ്. മനസ്സിലായി? ഇന്ന് ഇതിനേക്കാളും ഇത്രയും നല്ല പ്രവൃത്തികൾ മനുഷ്യർക്ക് ചെയ്യാറുണ്ട്. പൂജ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തിയൊന്നുമില്ല, ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പ്രവൃത്തിയല്ല പൂജ ചെയ്യുക എന്ന് പറയും. ആൾക്കാർക്ക് നിങ്ങൾക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെയുള്ള പ്രതീക്ഷ കൊടുത്തിട്ട് ഒരു ഉറപ്പുമില്ലാത്ത ഈ പൂജകൾ ചെയ്ത് കാശ് വാങ്ങിക്കുന്നില്ല. ഇതെങ്ങനെ ഒരു നല്ല പ്രവൃത്തിയാവുന്നു? അല്ലേ, ലോട്ടറി ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നു അത് പൂജിച്ചു കൊടുക്കും. എന്താണോ അവന് ലോട്ടറി അടിക്കുമെന്നും പറയും, അവൻ ലോട്ടറി അടിക്കും. ഇല്ല, അപ്പൊ ഈ ചെയ്യുന്ന ഒരു പറ്റിപ്പല്ലേ, തട്ടിപ്പല്ലേ, ഇതെങ്ങനെ നല്ല പ്രവൃത്തിയാവുന്നു? ഇതിലും അത്രയും നല്ല പ്രവൃത്തിയാണ് പറമ്പിൽ തൂമ്പെടുത്ത് പണിയുന്നത്, നല്ല പ്രവൃത്തിയല്ല. പിന്നെ പൂജ ചെയ്യുന്നത് ഒരു നല്ല പ്രവൃത്തി എങ്ങനെയാവും? പണ്ടത് നല്ലതായിരുന്നു. എന്തുകൊണ്ട്? പുരോഹിതന്മാരത് പറഞ്ഞു പൂജ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ നല്ലമായ പ്രവൃത്തി, ആൾക്കാരെ പറ്റിക്കുന്നതാണ്. ഇന്നെങ്ങനെ അത് നല്ല പ്രവൃത്തിയാവും? അതൊരു നല്ല പ്രവൃത്തിയൊന്നുമല്ല, മറ്റു പ്രവൃത്തി പോലെ തന്നെ. ഇനി ആർക്കെങ്കിലും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. മനുഷ്യന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നു, അധികം കവിഞ്ഞാനത് യാതൊന്നുമില്ല. അപ്പോൾ അത് ചെയ്യുന്നവൻ നല്ലവനാണ്, ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണെന്നൊക്കെ പറയുന്നതിൽ എന്താ? അപ്പൊ നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇന്നെന്താണ്? ഒരുത്തൻ അവനും സമൂഹത്തിനും ഗുണം വരുന്ന പ്രവൃത്തി എന്ത് ചെയ്താലും നല്ലതാണ്, അതിൽ ചൂഷണങ്ങളൊന്നും പാടില്ല, വെട്ടിപ്പ് തട്ടിപ്പൊന്നും പാടില്ല, വഞ്ചന ചതിയൊന്നും പാടില്ല. അതൊന്നും ഇല്ലാതെ തനിക്കും സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്യുക, ഏത് പ്രവൃത്തിയാലും നല്ലതാണ്. ഇന്ന പ്രവൃത്തി എന്നുണ്ടോ? ഏത് തൊഴിൽ മേഖലയിലായാലും ശരി, അതാണ് നല്ല പ്രവൃത്തി. അപ്പൊ പിന്നെ ബ്രാഹ്മണൻ ചെയ്യുന്ന പ്രവൃത്തി നല്ല പ്രവൃത്തി എങ്ങനെയാവും? അങ്ങനെയില്ല. അതുകൊണ്ട് പുനർകർമ്മങ്ങൾക്കനുസരിച്ച് നാല് വർണ്ണം എന്ന് പറയുന്നത് തികച്ചും അശാസ്ത്രീയവും അസംബന്ധവും ഒരു കാരണവശാലും മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതുമല്ല, അർത്ഥശൂന്യമായൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ സമൂഹത്തെ നോക്കിയാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യർ സമൂഹത്തിൽ ഇന്നുമുണ്ട്. അതൊക്കെ ഓരോ ഗ്രൂപ്പ് അങ്ങനെയുണ്ട്, പൂജ ചെയ്യുന്ന ആൾക്കാർ ഇന്നുമുണ്ട്, അവരെയൊക്കെ നമുക്കൊരു ഗ്രൂപ്പിൽ പെടുത്താം എന്നുള്ളതേ ഉള്ളൂ. യുദ്ധം ചെയ്യുന്നവർ ഇന്നുമുണ്ട്, അവരൊരു ഗ്രൂപ്പിൽ പെടും. പക്ഷേ അതുകൊണ്ട് നാലായിട്ട് വിഭജിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നിരവധി തൊഴിലുകളുണ്ട്, നൂറുകണക്കിന് തൊഴിലുകൾ, ആയിരക്കണക്കിന് തൊഴിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ചാതുർവർണ്ണീയം എന്ന് പറയുന്ന ഒന്നില്ല. ഗുണങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമനുസരിച്ച് കുറച്ച് കുറച്ച് ബാസ് കൂടിയിട്ടാണ്. കുറച്ചുകൂടെ കൂട്ടി, ആ അതും മതി. ഒരു മീഡിയത്തിൽ നിൽക്കണം കൂടുതൽ. സംസാരിക്കുമ്പോഴേ അധികം മുഴക്കം വരും. ഇത് കുറച്ചുകൂടെ കുറയും. ആ അത് മതി. ഓടിക്കഴിഞ്ഞാൽ ഈ വിസിലടിക്കും. അപ്പൊ അതുകൊണ്ട് പിന്നെ ഗീതയൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അത് എഴുതിയിരിക്കുന്നതെ വ്യാഖ്യാനിക്കാൻ പറ്റും, അതിലിങ്ങനെയൊക്കെ തന്നെ എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ അത് വ്യാഖ്യാനിക്കാൻ പോകരുത്. പക്ഷെ മനസ്സിലാക്കണത് തികച്ചും അശാസ്ത്രീയമാണ്. ഇന്നത്തെ സമൂഹത്തിന് ഒരു കാരണം വെച്ചാലും നാല് വർണ്ണത്തെ സമൂഹത്തെ ഉൾപ്പെടുത്താനേ കഴിയട്ടെ. ഇനി വർണ്ണജാതി അല്ല എന്ന് പറഞ്ഞാൽ എന്തുവരും? നാല് വർണ്ണമല്ല, 100 വർണ്ണം വരും. എത്ര വർണ്ണം വരുമെന്ന് പറയാൻ പറ്റില്ല, കാരണം തൊഴിൽ മേഖലകൾ ഒരുപാട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഭേദം എന്ന് പറയുന്നത് പ്രധാനമായ പോയിന്റ് ഇതാണ്. മനുഷ്യൻ ജാതി കൊണ്ട് ഒന്നാണെങ്കിലും മനുഷ്യരിൽ വ്യക്തിഭേദമുണ്ട്, പക്ഷെ അതുകൊണ്ട് ജാതിഭേദം ഉണ്ടാവുന്നില്ല. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യരിൽ ഭേദമുണ്ടോ? ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും നാല് വർണ്ണത്തെ സമർത്ഥിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് മനുഷ്യൻ നാല് വർണ്ണമാകത്തില്ല, ഒരുപാട് വർണ്ണങ്ങളാവും, എണ്ണമില്ലാത്ത വർണ്ണങ്ങളാവും. ഇപ്പൊ ഗീത പറയുന്ന ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നാല് വർണ്ണം വരുന്ന തികച്ചും അശാസ്ത്രീയമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കാരണവശാലും അത് യോജിക്കാൻ പറ്റുന്നില്ല. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യർ ഭേദമുണ്ടോ? ഉണ്ട്. പക്ഷേ അത് ജാതി ഭേദമല്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും മറ്റൊരു മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനാണ്, ഓരോ മനുഷ്യരും വേറൊരു മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ വിരലടയാളം എടുക്കുന്നത്. ഒരാളുടെ വിരലടയാളം വേറെ ആളുടെ വിരലടയാളം എന്ന് യോജിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ മനുഷ്യൻ വ്യത്യസ്തരായി. അപ്പൊ പിന്നെ മനുഷ്യരെല്ലാം ഒന്നാമെന്ന് ഇങ്ങനെ വ്യത്യാസമുണ്ട്. എന്നാൽ മനുഷ്യ ജാതി എന്നുള്ളതിലേക്ക് മാത്രം മനുഷ്യനൊന്നാണ്. അങ്ങനെ പറയാൻ പറ്റും. അതൊരു പൊതുവായിട്ടുള്ള ഒരു വിഭജനമാണ്. വർഗം, സ്പീഷീസ് എന്ന് പറയും. അതൊരു വർഗ വിഭജനമാണ്. മനുഷ്യനെന്ന് പറയുന്നത് ഒരു സ്പീഷീസാണ്, ഒരു വർഗമാണ്. ആ രീതിയിൽ മാത്രം മനുഷ്യനിലൊരു ഏകത്വമുണ്ട്. വേറെ ഒരു തരത്തിലും മനുഷ്യനും ഏകത്വമില്ല. മനുഷ്യൻ പലത് തന്നെയാണ്. ഗീതശാസ്ത്രീയമാണെന്ന് വെച്ചാൽ അന്നത്തെ ശാസ്ത്രമായിരുന്നു, അത് എഴുതിയ കാലത്തെ ശാസ്ത്രം. അത് ശരിയാണ്, അന്നങ്ങനെയൊക്കെയായിരുന്നു മനുഷ്യൻ ചിന്തിച്ചിരുന്നത്, മനുഷ്യനെ വിവരിച്ചിരുന്നു. ശൂദ്രൻ മറ്റുള്ളവർക്ക് സേവ ചെയ്യുന്നവനായിരുന്നു ഒരു കാലം. ഇന്നങ്ങനെ മറ്റ് ജാതിക്ക് സേവ ചെയ്യുന്ന ഒരു ശൂദ്രൻ ഇന്നില്ല. അതെങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ പോയാലും ഇന്നത്തെ കാലത്ത് ഒരിക്കലും ശരിയാവും. ചെറു പറയുന്ന ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്താൽ ശൂദ്രനാവും, ക്ഷത്രിയൻ യുദ്ധം ചെയ്യുന്നു, ശമ്പളം വാങ്ങിച്ചല്ലേ ജോലി ചെയ്യുന്നു. അപ്പൊ പിന്നെ ക്ഷത്രിയനാര്? പൂജ ചെയ്യുന്നവരെല്ലാം പൈസ വാങ്ങുന്നുണ്ടല്ലോ കൂലി. അപ്പൊ അവരോ എല്ലാവരും കൂലി വാങ്ങുന്നവരെയാണ്. പിന്നെ ചിലത് പറയും എന്താണ്, നിഷ്കാമമായി കർമ്മം ചെയ്യുന്നവർ, ഒരാഗ്രഹവുമില്ലാതെ കർമ്മം ചെയ്യുന്നവർ, അവര് എന്താണ്, അവരാണ് ബ്രാഹ്മണർ എന്ന് പറയും. ഒരാഗ്രഹമില്ലാതെ കർമ്മം ചെയ്യുന്നു, പ്രവർത്തിക്കുക. അങ്ങനെ പറഞ്ഞാൽ തലയ്ക്ക് സുഖമില്ലാത്ത ആൾക്കാർ മാത്രമേ കാണൂ. പറ്റും, തലയ്ക്ക് സുഖമില്ലെങ്കിൽ അങ്ങനെ കർമ്മം ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്തങ്ങ് പോകും. എന്ത് ചെയ്യുന്നു എന്ന് അവനെന്നെ അറിയത്തില്ല. അല്ല, ഒരാഗ്രഹമില്ലാതെ ഒരു മനുഷ്യന് കർമ്മം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നവൻ ആരുമില്ല. എല്ലാവരും പ്രവർത്തിക്കുമ്പോൾ എന്താണ്? ഇനിയിപ്പോൾ ഒരാൾ അങ്ങേറ്റം വന്നു കഴിഞ്ഞാൽ അയാൾ സമൂഹ നന്മയ്ക്ക് കൂടെ വേണ്ടി പ്രവർത്തിക്കാം, അത് ചെയ്യാം, പരോപകാരം. അപ്പോഴും അയാൾക്ക് കർമ്മം ചെയ്യുന്നതിന് താല്പര്യങ്ങളുണ്ട്, കാമനകളുണ്ട്. അയാൾ തനിക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന്. അല്ലെങ്കിൽ ഒരാൾ പറയണം, ആത്മീയമായി ഞാൻ കർമ്മം ചെയ്യുന്നു, എൻ്റെ മനസ്സിൻ്റെ ശുദ്ധി, അത് തന്നെ അയാളുടെ കാമന. എൻ്റെ മനസ്സ് ശുദ്ധമാവണമെന്നുള്ള കാമനയെ കർമ്മം ചെയ്യും. അപ്പോൾ ഒരാഗ്രഹമില്ല, ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അതിൽ നല്ല ആഗ്രഹങ്ങളും മോശം ആഗ്രഹങ്ങളും കാണുമെന്നുള്ളതേ ഉള്ളൂ. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാമനകൾ വരും, മറ്റുള്ളവർക്ക് നന്മയെന്നുള്ള കാമനയും വരും. ഈ വ്യത്യാസം അത്രയേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്കതിനെ മയപ്പെടുത്താൻ എന്താണോ, ദുരാഗ്രഹങ്ങളൊന്നും ഇല്ലാതെ കർമ്മം ചെയ്യുക, അതൊരാൾക്ക് പറ്റും. ദുരാഗ്രഹങ്ങളെന്ന് വെച്ചാൽ അതിൽ തോണ്ടുക, അന്യൻ്റെ അതിൽ തോണ്ടിയെടുക്കുക, ഇതാണ് ദുരാഗ്രഹം. അതില്ലാതെ ഒരാൾക്ക് പ്രവർത്തിക്കുക, മറ്റുള്ളവൻ്റെ മുതൽ പിടിച്ചെടുക്കുക, ദുരാഗ്രഹമാണ്. അതൊന്നുമില്ലാതെ ഒരാൾക്ക് പ്രവർത്തിക്കുക, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ പ്രവർത്തിക്കുമ്പോൾ അവൻ ആഗ്രഹം കാണും. എല്ലാവരും പ്രവർത്തിക്കുന്ന അവനവൻ്റെ എന്താണോ, അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അവൻ്റെ നിലനിൽപ്പ് അവനൊരു പ്രശ്നമാണ്. തൻ്റെ നിലനിൽപ്പിനെ സുരക്ഷിതമാക്കി ആരും പ്രവർത്തിക്കത്തുള്ളൂ. ഈ ലോകത്ത് ആരായാലും ഏതെങ്കിലും തരത്തിലുള്ള തൻ്റെ നിലനിൽപ്പിനെ ലക്ഷ്യമാക്കിയാണ് ഒരാൾ പ്രവർത്തിക്കുന്നത്. അപ്പോ എന്താണ്, ചില നിർണായക ഘട്ടങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു, അതിർത്തിയിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാർ, അവൻ യുദ്ധം ചെയ്യുമ്പോൾ ചിലവും മരിച്ചു പോകും. മരിച്ചാലും അവൻ യുദ്ധം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? താൻ കൊല്ലപ്പെടാതിരിക്കാനാണ് അവൻ ശ്രമിക്കുന്നത് എപ്പോഴും. എന്താ വെച്ചാൽ തൻ്റെ നിലനിൽപ്പാണ് അവന് മുഖ്യം. പക്ഷെ ആ യുദ്ധത്തിൽ അവൻ ചിലവും മരിച്ചു പോകും. അതവൻ്റെ നിയന്ത്രണത്തിലല്ല കാര്യം. അവൻ ശ്രമിക്കുന്ന എന്താണ്? തൻ്റെ നിലനിൽപ്പാണ്. എല്ലാ മനുഷ്യരും അവനവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഇനി മാനസികമായ സമനില തെറ്റിയവരെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. സമനില തെറ്റിയവർ ഏത് രീതിയിലും പ്രവർത്തിക്കുക, അത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പറയുന്നത് മനസ്സിന് സ്ഥിരതയുള്ളവരെ കുറിച്ചാണ്. അപ്പൊ എല്ലാവരും അവനവൻ്റെ നിലനിൽപ്പ് ആത്യന്തികമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അവർ പറയും എന്താണ്, ഞാൻ ലോകത്തിൻ്റെ നന്മയ്ക്ക്, ലോകത്തിൻ്റെ നന്മയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച കീർത്തി തനിക്ക് വേണം എന്നുള്ള ആഗ്രഹമെങ്കിലും അവൻ്റെ ഉള്ളിൽ കാണും. എന്നിട്ട് പറയും എനിക്ക് ആഗ്രഹമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് പറയുന്നു, എനിക്കൊരു ആഗ്രഹമില്ലാതെയാണ് ഞാനീ പറയുന്നതെന്ന് പറഞ്ഞാൽ അസംബന്ധമാണ്. എന്തുകൊണ്ട്? എനിക്കിത് പറയുന്ന ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതെൻ്റെ താല്പര്യമായതുകൊണ്ടാണ് എനിക്കിത് ഇഷ്ടമാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പറയത്തില്ല, ഇഷ്ടമാണെന്നൊന്നും ഞാൻ പറയത്തില്ല. അപ്പോൾ ഈ പറയുന്നതിൽ എൻ്റെ താല്പര്യമുണ്ട്. എന്തുകൊണ്ട്? എനിക്ക് അനിഷ്ടമായ എന്തെങ്കിലും വന്നാൽ ഞാൻ പറയത്തില്ല. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും അനിഷ്ടം വന്നു കഴിഞ്ഞാൽ ഞാൻ പറയത്തില്ല. അതിൻ്റെ താല്പര്യം എന്താണ്? എനിക്കിഷ്ടമുണ്ട്, അതാണ് അനിഷ്ടം വരുമ്പോൾ ഞാൻ ഒഴിയുന്നത്. അപ്പൊ ഇത് തന്നെ എല്ലാ മനുഷ്യനും, അവനവൻ്റെ നിലനിൽപ്പെന്ന് പറയുന്ന എല്ലാവർക്കും ഒരു വിഷയമാണ്. ആ നിലനിൽപ്പിന് വേണ്ടി തന്നെയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. സ്വാമിയായാലും ആസ്വാമിയായാലും ആരായാലും. അതുകൊണ്ട് നിഷ്കാമം എന്ന് പറയുന്നതിന് അതിൻ്റെ അതിനെ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കും. എങ്ങനെ? അതിന് താല്പര്യങ്ങളുണ്ട്. നിഷ്കാമം എന്ന് പറയുന്ന ഒരു താല്പര്യം അവന് കാണും. എന്നേ അത് പ്രവർത്തിക്കുക. മനസ്സ്, ഒരാളുടെ മനസ്സ് നോർമലാണെങ്കിൽ അയാൾ പ്രവർത്തിക്കുമ്പോൾ അയാളുടെ പല പല താല്പര്യങ്ങൾ വരും. നല്ല താല്പര്യം ഇല്ലാതെ ആർക്കും പ്രവർത്തിക്കാൻ പറ്റില്ല. നല്ലതോ ചീത്തയോ എന്നുള്ള വിഷയമേ ഉള്ളൂ അവിടെ. അത് ആർക്കൊക്കെ ഗുണം ചെയ്യും, ഗുണം ചെയ്യില്ല, അവിടെയുള്ള വ്യത്യാസം. താല്പര്യം ഉണ്ടായിട്ട് ഇല്ല എന്ന് കള്ളം പറഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് എനിക്കൊരു താല്പര്യമില്ല എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ എല്ലാവരുടെയും താല്പര്യങ്ങളുണ്ട്. ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉദ്ദേശ്യ ജഗതാംഹിതം, ലോകത്തിൻ്റെ നന്മയെ ആഗ്രഹിച്ചാണ് പ്രവർത്തിക്കുന്നത്. തത്വജ്ഞാനി പോലും പ്രവർത്തിക്കുന്ന എങ്ങനെ? ലോകത്തിൻ്റെ നന്മ ആഗ്രഹം. അപ്പോൾ ആഗ്രഹങ്ങളുണ്ട്, ലോകത്തിന് നന്മയുണ്ടാവണം. അങ്ങനെ ഒരു വലിയ, അത് എന്താണ് തൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ളതാണെങ്കിൽ അവൻ്റെ കൊച്ചു കൊച്ചായ ആഗ്രഹങ്ങളും അവന് കാണും. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഇല്ലാതെ ഒരാൾക്ക് നിലനിൽപ്പ് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവന് വസ്ത്രം ധരിക്കണം, സമയത്ത് ഭക്ഷണം കഴിക്കണം, രോഗം വന്നാൽ ചികിത്സിക്കണം, അത്യാവശ്യം വേണ്ട ജീവിത സാഹചര്യങ്ങളാണ് ഇതെല്ലാം മനുഷ്യൻ്റെ ആഗ്രഹത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ഇത്തരം ആഗ്രഹങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റും ആരായാലും. സ്വാർത്ഥങ്ങൾ, സ്വാർത്ഥം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ സ്വാർത്ഥത വച്ച് ജീവിക്കാൻ പറ്റും. ആഹാരം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആഹാരം കഴിച്ചാൽ വേറെ ആരെങ്കിലും വിശപ്പ് മാറും. അപ്പൊ ഞാൻ ആഹാരം കഴിക്കുന്ന എൻ്റെ സ്വാർത്ഥതയാണ്. അപ്പൊ അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, പ്രവർത്തിക്കാനും പറ്റില്ല. അപ്പൊ സ്വാർത്ഥത എങ്ങനെ നിർവചിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവൻ്റെ അത് തനിക്ക് അവകാശമില്ലാത്ത പിടിച്ചെടുക്കുന്ന ഒരു സ്വാർത്ഥതയുണ്ട്, അത് ഒഴിവാക്കാം. മനസ്സിലായോ? അപ്പൊ നമ്മൾ എൻ്റെ അവകാശമായി കാണുന്ന ഒരു സ്വാർത്ഥതയുണ്ട്, അത് ഒഴിവാക്കാൻ പറ്റില്ല, അത് ഒഴിവാക്കാൻ പറ്റില്ല. അതാർക്കും വിട്ടുകളിക്കാൻ പറ്റില്ല. എല്ലാവരും ആ സ്വാർത്ഥത അംഗീകരിച്ചുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ മൊബൈൽ എൻ്റെ ഇരിക്കുന്നു അല്ലേ? ഇത് ഞാൻ ഉപയോഗിക്കുമ്പോൾ ഇത് എൻ്റെതെന്നുള്ള വിചാരത്തിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെതെന്നുള്ള ആ വിചാരമില്ല, എനിക്കിത് ഉപയോഗിക്കാൻ പറ്റും. വേറെ ആരുടെയെങ്കിലും ആണെങ്കിൽ എനിക്കടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഉപയോഗിക്കുമ്പോൾ എൻ്റെ എന്നുള്ള വിചാരം എൻ്റെ കാണും. അത് ഞാൻ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനത് എങ്ങനെ ഉപയോഗിക്കും? ആരാൻ്റെ ഉപയോഗിക്കാൻ പറ്റും? ഇല്ല. ഇനി ഞാൻ നിസ്വാർത്ഥനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വന്ന് എന്നോട് ചോദിക്കണം, ഈ മൊബൈൽ ഇങ്ങനെ തരുമെന്ന് ഞാൻ അടുത്തും കൊടുക്കും, പിന്നെ എൻ്റെ ഉപയോഗം അങ്ങനെ നടക്കും. വേണമെങ്കിൽ ഞാൻ ഒരാളൊന്ന് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കുക, എന്താണോ ഞാൻ നിസ്വാർത്ഥനാണെന്നുള്ള ഒരു പേരെല്ലായിടത്തും പരക്കും, ഞാനിതങ്ങ് ദാനം ചെയ്യും എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഞാൻ കൊടുത്തന്നിരിക്കും, ഞാനൊരു മണ്ടനാണെങ്കിൽ. കാരണം പിന്നെ ഞാൻ അടുത്ത് വേറൊരു സാധനം അന്വേഷിച്ച് കിടക്കും. കാരണം എന്താണ്? ഇത് എനിക്ക് ആവശ്യമുള്ള സാധനമാണ്. അപ്പോ നിസ്വാർത്ഥതനാണ് എന്നുള്ള ഖ്യാതി വേണ്ടി ചിലപ്പോൾ ഞാൻ ചില ത്യാഗങ്ങളൊക്കെ ചെയ്യും. അതിലും എനിക്ക് സ്വാർത്ഥതയുണ്ട്, എനിക്ക് അങ്ങനെ ഒരു പേരുണ്ടാവണം, പ്രശസ്തി ഉണ്ടാവണം, അതിലൊന്നും അർത്ഥമില്ല. ഇതൊക്കെ സെൻസിബിൾ ആയിരിക്കണം മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ, എന്നുവെച്ചാൽ അവന് തന്നെ ബോധ്യം വരുന്ന കാര്യങ്ങളായിരിക്കും. അതിനൊന്നും അർത്ഥം, മനുഷ്യൻ അവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ സ്വാർത്ഥതകൾ നിലനിർത്തി അവന് ജീവിക്കാൻ പറ്റും. എന്തായാലും ശരി, എനിക്കിപ്പോ ഒരു അസുഖം വന്ന ഞാൻ നിസ്വാർത്ഥനാണെന്ന് വിചാരിച്ച് എനിക്ക് ചികിത്സിക്കാതിരിക്കാൻ പറ്റും. ചികിത്സിക്കുന്നതിന് പണം ചെലവുണ്ടെങ്കിൽ എനിക്കത് കണ്ടെത്താതിരിക്കാൻ പറ്റും. വേണ്ടി വരും, അതൊക്കെ ചെയ്യും. എല്ലാവരും അങ്ങനെ തന്നെ. പിന്നെ അതിന് നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടേതായ ഒരു പരിമിതി നിശ്ചയിക്കുന്നു. മറ്റൊരാളിൻ്റെ ഇടങ്ങളിലേക്ക് നമ്മൾ കടന്നു കയറാതിരിക്കുക, അത്രയും നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെ നമുക്ക് നിസ്വാർത്ഥത എന്ന് പറയാം. ഞാനിപ്പോൾ എൻ്റെ മുറിക്കകത്തിരിക്കുന്നു, അടുത്ത മുറി കയറി ശല്യം ചെയ്യാതിരിക്കുക, അതെനിക്ക് ചെയ്യാം. വേറൊരാൾക്ക് ഞാനൊരു ശല്യമായി മാറാതിരിക്കുക. അപ്പൊ എൻ്റെ മുറി വേറൊരുത്ത ശല്യം ചെയ്യാമെന്ന് ഞാൻ സമ്മതിക്കൂ? ഇല്ല, അതെൻ്റെ സ്വാർത്ഥതയാണ്. അപ്പൊ സ്വാർത്ഥത നിസ്വാർത്ഥത എന്നൊക്കെ പറയുന്നതിന് വളരെ ചുരുങ്ങിയ അർത്ഥവും വിശാലമായ അർത്ഥമുണ്ട്, രണ്ടുമുണ്ട്. കർമ്മങ്ങളെ സംബന്ധിച്ച് നിഷ്കാമകർമ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വന്നപ്പോഴാണ് പറഞ്ഞത്. നിഷ്കാമമായ കർമ്മം എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് ചെയ്യുന്നുകൊണ്ട് ഒരുത്തം ബ്രാഹ്മണനാവും, അത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിഷ്കാമമായ കർമ്മം ചെയ്യുന്നത് ഒരാൾക്ക് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഈ പറയുന്ന പരിമിതികളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരാൾ നിഷ്കാമകർമ്മം ചെയ്യുകയാണെങ്കിൽ അതിൽ വരായം വരെ അവശ്യമായി വന്നുചേരുന്ന പോരായ്മകളെയും നന്മയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാളൊരു നിഷ്കാമകമായ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അവനെ പ്രത്യേകിച്ച് ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ ഒന്നും വിളിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. അതിനൊന്നും പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ഇന്നത്തെ കാലത്തില്ല. അവനെ നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മാത്രം മതി, മനുഷ്യനാണ്, നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരു മനുഷ്യൻ. അതിനപ്പുറം അവന് വിശേഷണങ്ങളുടെ ഈ പറയുന്ന നാല് ജാതിയിൽ അവനെ പെടുത്തിയിട്ട് എന്താ, അതുകൊണ്ട് എന്താ പ്രയോജനം? യാതൊരു പ്രയോജനമില്ല. ആ, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചവർ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പേരിന് വലിയൊരു ശ്രേഷ്ഠതയുണ്ട്, അതുകൊണ്ട് അത് സ്വീകരിച്ചോളുക എന്നൊക്കെ ഉള്ള ഒരു ഔദാര്യം ആണ്. അത് അർത്ഥശൂന്യമായ കാര്യമാണ്. അത്തരം പേരുകളിലൊന്നും യാതൊരു കാര്യമില്ല. അപ്പൊ ഗുരു പറയുന്ന കാഴ്ചപ്പാടാണ് ആത്യന്തികമായ എന്താണ് മനുഷ്യൻ എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിൽക്കുക. അതിനപ്പുറം അതിനകത്ത് വേറെ കാഴ്ചപ്പാടുകളുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ തൊഴിലനുസരിച്ച് പറയണമെങ്കിൽ എന്താണ്, നമുക്ക് പറയാം, പൂജ ചെയ്യുന്നു പൂജാരി, എഞ്ചിനീയറിംഗ് ചെയ്യുന്നു എഞ്ചിനീയർ, വൈദ്യം ചെയ്യുന്നു ഡോക്ടർ, അങ്ങനെയൊക്കെ വരും. അതിനപ്പുറം അതിനകത്ത് വേറെ ഇതൊന്നും അർത്ഥശൂന്യമായ കാര്യങ്ങളാണ്. വേറെ പതിഞ്ഞുപോയ ജാതിപ്പേരുകൾ അവിടെ കൊണ്ടുവന്ന് ചേർക്കുന്നതിന് അർത്ഥമില്ല, അത് അബദ്ധമാണ്. ഗീതയുടെ കാലഘട്ടത്തൊക്കെ അതിന് പ്രയോജനം ഉണ്ടായിരുന്നു, ഇന്ന് അതിനൊന്നും പ്രയോജനമില്ല എന്നാണ് പറഞ്ഞത്.